മറയുവതെന്തേ അകലെ കൈവീശി നീങ്ങുന്ന കുഞ്ഞു തെന്നലേ തിരികെ വരില്ലേ ഇനി നീ പാതിമലരെ നീ ഇതളുകളുരിയ പ്രാണനിതിലാകെ പൈതലേ നീ പൊഴിയും കനവു ചിരികൾ താതനുള്ളിൽ പുകയും കനലു തരികൾ ദൂരേ നോവിൻ ഋതുസന്ധ്യമായവേ പപ്പാ ലൂയി വിറ്റൺ ഒരു പുതിയ ജാക്കറ്റ് വാങ്ങണം. നെക്സ്റ്റ് ടൈം പപ്പ അതിട്ടുണ്ട് വന്നാൽ മതി. നന്നായിരിക്കും. എന്താ സാറ് ഹാപ്പിയാണ്? അതിന് ജാക്കറ്റ് എങ്കിൽ ജാക്കറ്റ്, കൂളിംഗ് ഗ്ലാസ് എങ്കിൽ കൂളിംഗ് ഗ്ലാസ്. പപ്പ ശരിക്കും ലാൻഡ് മാഫിയാണോ? ആര്? ഞാനോ? അതൊക്കെ വെറുതെ അസൂയക്കാർ പറയുന്നുണ്ട്. വേണമെങ്കിൽ പപ്പ മാഫിയ തുടങ്ങിക്കോ, എനിക്കതൊക്കെ ഇഷ്ടം. പാതിയിൽ നിന്നു പോയി വിങ്ങലോടെ നിന്നിളം തിങ്ങലിൽ ഓടിയെത്താ പിന്നെയും വൈകിയൻ താത ജന്മം കണ്ണു പൊത്തും കാലമേ നിന്നീതി എവിടെ കണ്ടു നിൽക്കും ലോകമേ നിൻ സ്നേഹമെവിടെ കണ്ടു എനിക്ക് എനിക്ക് പാടില്ലാത്തോണ്ട പപ്പ കരീണ എവിടെയോ ചിതറിയോ പൈതലെ നീ പൊഴിയും കനവു ചിരികൾ താതനുള്ളിൽ പുകയും കനലു തരികൾ ദൂരേ നോവിൻ ഋതുസന്ധ്യമായവേ കരിപടരും കടലാസു പാവ പോലെ പൊലിയരുതേ കരയാതെ കുഞ്ഞുവാവേ ഇനി ഞാൻ തുണയായി അറിയ